86 ദശകം. ഭൈഷ്മീ വേളിക്കിടയ്ക്ക യദുബല വിജിതൻ സൗഭമാകം വിമാനം സാല്വൻ നേടി തകർത്താൻ തവപുരി കുരുകേകസ്ഥമായ വിലാസിൻ പ്രത്യുമ്നൻ യാദവന്മാർക്കിഴും അഖില ഭടന്മാരുടേറ്റാൻ വധിച്ചാൻ മന്ത്രിശ്രേഷ്ഠൻ ദ്യുമാനാം ഭയതനെ ഇരുപത്തേഴുനാൾ നിന്നു യുദ്ധം നഷ്ടപ്രായം ഭടൗഘം ബലനുടമവിടെ പാഞ്ഞണഞ്ഞാൻ ഭവാനും സൗഭേശൻ തന്നുടേറ്റാൻ ഗദയുടയടിയാൽ ശാർഗവും വീണുവെന്നും നിർമ്മിച്ച മായയാൽ നിൻ ജനകനെ നിഹനിച്ചിടവേ നീയുമൽപ്പം കേണെന്നും ചൊൽവതില്ലാത്തത് മുനിവരനാം വ്യാസനും തീർത്തു ചൊൽവോ. വാരാജിക്കുള്ളിലിട്ടാൻ ഗദയുടെ അടിയാൽ സൗഭവും സാല്വകണ്ഠം ചക്രത്താലേ മുറിച്ചാൻ ഗദയുടെ അടരിനായി ദന്തവക്രൻ കുതിച്ചാൻ കൗമോദക്യാഗതൻ താൻ സുകൃതിതവപദം പൂണ്ടു ചേദ്യൻ കണക്കെ ധ്യാനിപ്പോർക്കൊക്കെ മോക്ഷത്തിനു വഴി അരുളാൻ തന്നെ ധന്യാവതാരം. കള്ളച്ചൂതിൽ ജയിച്ചാർ കുരുവരർ ഭഗവാൻ പോന്നവാറേ സദസ്സിൽ കേണാൾ പാഞ്ചാലി വസ്ത്രത്തിനു തവ കൃപയാൽ ചേല പൂണ്ടാൾ അനന്തം. ദുർവാസസ്സെ ഭയപ്പെട്ടവൾ മനസ്സി വിചാരിച്ചു തൂണിനു ശേഷം പാഞ്ഞെത്തി ചീര തിന്നാൻ കരി മുനികൾ വനം തന്നിലും തൃപ്തരായാർ യുദ്ധത്തിൽ ചിന്ത കൈക്കൊണ്ടിതു വിജയനുമെന്ന് അങ്ങയെ ഏകനായി സൈന്യത്തെ കൗരവന്മാരവരുടെ പുരിയിൽ ചെന്നു നീ ദൂതനായി ഭീഷ്മദ്രോണാദ്യമാനിച്ചിതു തവവചനം ധിക്കരിച്ചാർ കുരുക്കൾ കാട്ടീ നിൻ വിശ്വരൂപം മുനിജനസഭയിൽ ക്ഷുബ്ധരായി അന്ധജന്മാർ. നീ പൂണ്ടാൻ സൂതഭാവം വിജയനു പടയിൽ ബന്ധുവർഗം ദയാർദ്രൻ കൊല്ലാൻ ദുഃഖിച്ചു വീരൻ വിമുഖത കളകൻ തോഴ ആത്മാവു നിത്യൻ ആരെ കൊല്ലുന്നിതാരി ഭയം അകലവിടിഞ്ഞെന്നിലർപ്പിച്ചു സർവം ചെയ്താലും ധർമ്മയുദ്ധം മുരഹരനരുളി കാട്ടിനാൻ വിശ്വരൂപൻ. നീ ചെയ്യും ധർമ്മരക്ഷാകുതുകി തവ പദം കുമ്പിടും ഭീഷ്മർ കൊന്നാൻ നിത്യം നിത്യം നൃപാലായുധമകതളിരിൽ പ്രാർത്ഥനം ക്ഷീണമാർന്നു നിശസ്ത്രത്വം വിടിഞ്ഞ വിമതനോടടരിഞ്ഞാഞ്ഞു ചെന്നാൻ കരത്തിൽ ചക്രത്തോടെ നമിക്കുന്നവനോട് ഭഗവാൻ കുണ്ടിതേറ്റം പ്രസാദം. ദ്രോണപ്പോരിൽ തൊടുത്താൻ കരികത ഭഗദത്തൻ ഹരേ വൈഷ്ണവാസ്ത്രം നീയേറ്റാൻ ചക്രവാസാൽ ഇനനുമറവതിൽ സിന്ധുരാജൻ പതിച്ചാൻ നാഗാസ്ത്രം വിട്ടു കർണൻ രഥമത അവനിയിൽ താഴ്ത്തി വീഴ്ത്തി കിരീടം മാത്രം നീ ചെയ്തിതെന്തെന്ത് അവനമൈ വിഭോ. പാണ്ഡവന്മാർക്ക് അനേകം പോരിങ്കൽ പോയി തീർത്ഥാടനമതിനു ബലൻ നൈമിശാരണ്യഭൂവിൽ സൂതൻ വന്ദിച്ചിടാഞ്ഞിട്ടവന് മൃതിയണച്ചാ പദം പുത്രരേകി യജ്ഞഘ്നൻ വൽക്കലന്തൻ കൊല സപതി നടത്തിയിട്ടു യുദ്ധാവസാനം വന്നെത്തി ഭീമദുര്യോധനരണവിമുഖൻ ദ്വാരകയ്ക്കായി ക്ഷമിച്ചാൻ അശ്വത്ഥാമാവ് പാഞ്ചാലജർ അഭയമുടങ്ങിയിടവേ കൊന്നുവിട്ടാൻ ബ്രഹ്മാസ്ത്രം പിൻവലിപ്പിച്ചിതു ഹരി വിജയൻ മൗലിരത്നം ഹരിച്ചാൻ വംശച്ഛേദത്തിനായി ഉത്തരയുടെ ഉദരം നോക്കിവിട്ടൊരു ശസ്ത്രം വെന്നാൻ അങ്കുഷ്ഠമാത്രൻ വിഭു ജഠരമതിൽ പുക്കുനീ ചക്രപാണി. ധർമ്മം ധർമാത്മജന്നാ മൃതിയുടെ അധിപൻ ഭീഷ്മരും നൽകി വാക്കാൽ നിന്നെ കണ്ട അല്പസൗഖ്യത്തോടു മരണമടഞ്ഞിടിനാൻ ഭക്തവര്യൻ ചെയ്താൻ മൂന്നശ്വമേധം ഹരിയുടെ കൃപയാൽ ധർമ്മജന്മാവ് ധന്യൻ നീ പോന്നാൻ ദ്വാരകയ്ക്കൻ ഗുരുഭവനപതേ രോഗനാശം തരേണേ.